എല്ലാ പറഞ്ഞല്ലോ അദ്വൈതം എല്ലാം വിശദീകരിക്കുന്ന എന്തിനെ ആശ്രയിച്ചിട്ടാണ്? അദ്വൈതം വിശദീകരിക്കുന്ന എന്തിനെ ആശ്രയിച്ചിട്ടാണ്? അദ്വൈതം നമുക്ക് മനസ്സിലാക്കി തരുന്ന എന്തിനെ ആശ്രയിച്ചിട്ടാണ്? ഉദാഹരണങ്ങൾ. അദ്വൈതത്തെ യുക്തിയുക്തമായി മനസ്സിലാക്കി തരിക എന്ന് വെച്ചാൽ ഉദാഹരണങ്ങൾ വെച്ചിട്ടാണ്. രണ്ടു ദിവസം കൊണ്ട് ഞാൻ ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങോട്ട് ചോദിച്ച ഒന്നും വ്യക്തതയില്ല. ഉദാഹരണങ്ങളിലൂടെയാണ് അത് വിശദമാകുന്നത്. അദ്വൈത ഇവലൊക്കെ നാല് വരി എഴുതുമ്പോൾ ഓരോ വരിയിലും ഒരു ഉദാഹരണം കൂടെ പറയും, എന്നാലേ അത് മനസ്സിലാവും. ഇത് അദ്വൈതത്തിന്റെ രീതിയാണ്. ഇവിടെ അങ്ങനെയാണ്. ഇപ്പൊ ദശമസ്തമസി എന്ന് പറയുന്ന വാക്യം പറയുന്ന കാര്യങ്ങൾ ഉദാഹരണങ്ങളിൽ ശരിയായിരിക്കും. ഇത് സർപ്പം ഭ്രമമാണെന്ന് പറഞ്ഞാൽ ഭ്രമമാണ്, അത് ആർക്കും തർക്കമൊന്നുമില്ല. തർക്കമില്ലാത്ത ഉദാഹരണമായിട്ട് എടുക്കാൻ പറ്റും. അല്ല, ദശമസ്തമസി എന്ന് പറഞ്ഞാൽ ദശമഹ ത്വം അസി, ത്വം നീ, ദശമഹ പത്താമത്തവൻ അസി ആകുന്നു. പത്ത് പേരൊരു നദി നീന്തിക്കിടന്നു, മറുകര ചെന്നു, അതിലൊരാൾ എണ്ണി നോക്കി, പത്ത് പേരും മറുകരയിൽ എത്തിയോ എന്നറിയാൻ ഒരാൾ എണ്ണി നോക്കി, അയാളെ എണ്ണാൻ വിട്ടുപോയി. അയാൾ എണ്ണിയപ്പോ ഒമ്പത് പേരേ ഉള്ളൂ. അയാൾ വിചാരിച്ച എന്താണ്? പത്താമത്തവൻ വെള്ളത്തിൽ മുങ്ങിപ്പോയി. ഇത്തരം അബദ്ധങ്ങൾ മണ്ടത്തരങ്ങളൊക്കെ സാധാരണ മനുഷ്യന് പറ്റുന്നതാണ്. അത് തർക്കമുള്ള കാര്യമാണ്. ചിലപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങൾ തരും. അതിനാണ് ഉദാഹരണം പറയുന്നത്. കണ്ണാടി എടുത്ത് മുഖത്ത് വയ്ക്കുന്നു, അത് വച്ചുകൊണ്ടിരുന്ന കണ്ണാടി ഇവിടെ പോയി തിരക്കുന്നു. മാല എടുത്ത് കഴുത്തിലിടുന്നു, പിന്നെ തിടുക്കത്ത് ബഹളത്തിലൊക്കെ ചെയ്യുമ്പോഴാണ്. പിന്നീട് മാലയ്ക്ക് വേണ്ടി അലമാരിയിലെല്ലാം തപ്പുന്നു. ഇത്തരം അനുഭവങ്ങൾ ചോദിച്ചാൽ സംഭവിക്കുന്നതിന് നമ്മൾ സാറിന് എന്താ പറയുന്നത്? ഇങ്ങനെ നമുക്ക് ചില അനുഭവങ്ങൾ നിരന്തരം ഉണ്ടാകാറുണ്ട്. ഇതിന് നമ്മളെല്ലാവർക്കും ഉണ്ടാകാറുണ്ട്, എനിക്ക് നിങ്ങൾക്കൊക്കെ ഉണ്ടാകാറുണ്ട്. ഇതിനെന്താ പറയുന്നത്? ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ നമുക്ക് സ്ഥിരം സംഭവിക്കുന്ന കാര്യമാണ്. എനിക്ക് സംഭവിക്കാറുണ്ട്, നിങ്ങൾക്ക് സംഭവിക്കാറുണ്ട്. പുതിയ കാര്യത്തിൽ ആബ്സെന്റ് മൈൻഡ് എന്ന് പറയും. നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ആ പ്രവൃത്തിയിൽ നിൽക്കില്ല. ആ സമയത്ത് നമ്മുടെ മനസ്സിലൂടെ നാനാ ചിന്തകൾ ഓടിക്കൊണ്ടേയിരിക്കും. ഇത് കുറച്ചൊക്കെ എല്ലാ മനുഷ്യരും സംഭവിക്കുന്നതാണ്. ഇത് കൂടിയ പ്രശ്നമാണ്. ഇത് കൂടിക്കഴിഞ്ഞാൽ വലിയ ഗുരുതരമായ പ്രശ്നം ഉണ്ടാകും. ശ്രദ്ധിച്ച് വലിയ വലിയ ജോലിക്കൊക്കെ പോകുമ്പോൾ, വളരെ ഉത്തരവാദിത്തമുള്ള ജോലിക്കൊക്കെ ചെല്ലുമ്പോൾ, അവരെ ടെസ്റ്റ്, ഇന്റർവ്യൂ, പിന്നെ ട്രെയിനിങ് എല്ലാത്തിനും ശ്രദ്ധിക്കുന്ന ആ ജോലിയുടെ ഉത്തരവാദിത്വം അനുസരിച്ച് ഒരു പ്രധാന കാര്യം ഇവർക്ക് ആബ്സെന്റ് മൈൻഡ് ആകുന്ന സ്വഭാവം ഉണ്ടോ എന്നുള്ളതാണ്. കണ്ടെത്തിയ പിന്നെ ഗൗരവമുള്ള ജോലിക്കൊന്നും ഇരുത്തത്തില്ല. കാരണം അവര് ഓർമ്മിക്കാതെ എന്തെങ്കിലും ചെയ്യും. ഒരു മെഷീൻ ഓണാക്കേണ്ട സമയത്ത് ഓഫാക്കി കഴിഞ്ഞാൽ വലിയ അപകടം ഉണ്ടാവും, പൊട്ടിത്തെറികളുണ്ടാവും. എന്താ സംഭവിക്കുന്നത്? പ്രവർത്തിക്കുമ്പം മനസ്സ് അവിടെ നിൽക്കത്തില്ല, ഞാൻ ചിന്തയില്ലായി. അപ്പൊ സാറിന് ആൾക്കാർ കൂടുതൽ പ്രവർത്തിക്കുന്നത് മനസ്സിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ്. മനസ്സിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോ എന്തെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന ആ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന സമയമെങ്കിലും മനസ്സ് ഇങ്ങനെ കിടന്ന് ഓടാതിരിക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് പ്രവൃത്തിയിൽ പോയി ഏർപ്പെടുന്നത്. പക്ഷെ ആ പ്രവൃത്തിയിൽ മനസ്സ് നിൽക്കില്ല, മൈൻഡ്ഫുൾനെസ്. പ്രവൃത്തിയിൽ മനസ്സ് നിൽക്കുന്നതിനാണ് പറയുന്നത് മൈൻഡ്ഫുൾനെസ്. അതില്ലാതെ വരുമ്പോൾ എന്ത് ചെയ്യും? രാവിലെ മുതൽ വൈകുന്നത് വരെ കിടന്ന് പ്രവർത്തിച്ചിട്ട് ഒരു കാര്യമില്ല, മനസ്സ് ഓടിക്കൊണ്ടിരിക്കും, പ്രവൃത്തിയെല്ലാം മോശമായും ചെയ്യും. ഒരു പ്രവൃത്തി നേരെ ചെയ്യാൻ പറ്റില്ല, എല്ലാത്തിലും പോരായ്മകളായിരുന്നു. അതുകൊണ്ട് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു മെഡിറ്റേഷൻ തന്നെയാണ് ശീലിക്കുക. അതങ്ങനെ പ്രത്യേകമായിരുന്നു മനസ്സിനെ ഓരോ സ്ഥലത്ത് നിർത്തി ശീലിച്ച് ശീലിച്ച് പിന്നെ അത് പ്രവൃത്തി കൊണ്ടുവരിക. സാറിന് പറയും വിക്ഷിപ്ത മനസ്സെന്ന് പറയും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്റെ മുമ്പേ ഇരിക്കുന്ന ആള് ഒരു വാക്ക് കേൾക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് പോകും, ഈ പറയുന്നൊന്നും കേൾക്കത്തില്ല, പറയുന്നതിലെ ഒരുപാട് ഭാഗങ്ങൾ വിട്ടുപോകും. വിട്ടുപോകുന്നൊന്നും സ്വയം അറിയത്തില്ല. എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ എന്ത് കേട്ടു എന്ന് ചോദിച്ചാൽ ഒന്നും പറയുന്നാലും ശരി, നിങ്ങളൊരു റെക്കോർഡിംഗ് കേട്ടാലും ശരി, വായിച്ചുകൊണ്ടിരുന്നാലും ശരി, മൈൻഡ്ഫുൾനെസ് ഇല്ലെങ്കിൽ ഇതൊന്നും മനസ്സിൽ കയറത്തില്ല. മനസ്സിൽ വേറെ മനസ്സ് പാരലായി വേറെ വഴിക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും, ചിന്തകളും അതും ഇതൊക്കെ ആയിട്ട്. ഒരു കാര്യങ്ങളിലും മനസ്സിനെ നിർത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് മനസ്സിനെ എവിടെയെങ്കിലും നിർത്തുന്ന ഒരഭ്യാസം ശീലിക്കുക, അത് ശീലിച്ച് മനസ്സിനെ അങ്ങനെ ഒരു വളർത്തിയെടുക്കുക, അങ്ങനെ ഒരു കഴിവ്. എന്നിട്ട് പിന്നെ പ്രവൃത്തിയിൽ വരുമ്പോൾ അത് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ക്രമേണ കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശെ മനസ്സിനെ അങ്ങനെ. അപ്പം ആഗ്രഹമുണ്ട്, എല്ലാം അറിയണം, പുതിയ വിഷയങ്ങൾ മനസ്സിലാക്കണം, പഠിക്കണം, ആഗ്രഹമുണ്ട്. പക്ഷെ ഒരിക്കലും അത് വിജയിക്കത്തില്ല, കാരണം ആബ്സെന്റ് മൈൻഡ് എന്ന് പറയുന്ന ഈ പ്രശ്നം ഒരുപാട് പേർക്ക് അവരെ നിരന്തരം വേട്ടയാടുന്ന പ്രശ്നമാണ്. അപ്പൊ ചെയ്യുന്ന പ്രവൃത്തിയിൽ ശ്രദ്ധിച്ചൊരാൾ, ആ പ്രവൃത്തി ശ്രദ്ധിച്ച് ചെയ്യുന്ന ആളാണെങ്കിൽ ആ ഒരാൾ ആ പ്രവൃത്തി ചെയ്തിട്ട് മാറുമ്പോൾ നമുക്ക് നോക്കിയറിയാം ഇയാൾക്ക് എത്രമാത്രം മൈൻഡ്ഫുൾനെസ് ഉണ്ട് ചെയ്യുന്ന പ്രവൃത്തിയിൽ. ഒരു നല്ല ക്വാളിറ്റിയാണ്, ഒരു ഭാഗ്യമാണ്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പോരാ, അങ്ങനെ ഒരു മൈൻഡ്ഫുൾനെസ് വരുന്ന ഒരു ഭാഗ്യം തന്നെയാണ്. ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അവിടെ മനസ്സിൽ നിൽക്കുക. അങ്ങനെ മൈൻഡ്ഫുൾനെസ് ഇല്ലാതെ വരിക, അബ്സെന്റ് മൈൻഡ് ആകുമ്പോഴാണ് ഈ പറയുന്ന കാര്യം സംഭവിക്കുന്നത്. എന്താണ്, പത്ത് പേര് നദി നീന്തി കയറി, ഒരാള് എണ്ണി, അപ്പോ അതൊരു മറവിയാണോന്ന് ചോദിച്ചാൽ മറവിയല്ല, അത് എണ്ണിയപ്പോ മനസ്സ് ആ എണ്ണുന്നിടത്ത് നിന്നില്ല. അതാ പ്രശ്നം. അപ്പൊ ശരിക്കും പത്തെന്ന് എണ്ണുമ്പം തന്നെ കൂടെ എണ്ണണം, തന്നെ എണ്ണിയില്ല, ഒമ്പത് പേരെ എണ്ണി. അപ്പോ അത് ആ പരിഭ്രമം കൊണ്ടായിരിക്കും, വളരെ കഷ്ടപ്പെട്ട് നീന്തി കയറിയാണ്, മനസ്സിൽ ഭയം കാണും, ആരെങ്കിലും വഴിയിൽ പോയോ, അത് ഭയം കൊണ്ടാവാം. എന്തായാലും മൈൻഡ്ഫുൾനെസ് ഇല്ലാതിരിക്കുക, ആബ്സെന്റ് മൈൻഡ് ആയിരിക്കുക, അതാണ്. ഇതല്ലാതെ തന്നെ ഒരു മറവി എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ഭ്രമമൊന്നും പറയാൻ പറ്റില്ല. ഇത് ഒരു പ്രത്യേക മാനസിക ഇത് തന്നെയാണ്. നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ പ്രവൃത്തിയിൽ മനസ്സ് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു ഭ്രമമുണ്ട്, ഒരു മറവിയല്ല. മറക്കുന്നതിന് വേണ്ടി അവിടെ ഒന്ന് ഓർക്കുന്നില്ല, ഓർത്തില്ലല്ലോ. നമ്മള് ഓർത്ത ഒരു കാര്യമാണ് മറക്കുന്നത്, ഓർത്തില്ലെങ്കിൽ പിന്നെ മറക്കുന്ന പ്രശ്നം. മുമ്പ് നമ്മള് ഓർത്തു വെച്ച കാര്യങ്ങളാണെങ്കിൽ മറന്നു വന്നത്, ഇവിടെ ഒരു മറവിയല്ല. ഇവിടെ ഇതൊരു പ്രത്യേക അവസ്ഥയാണ് ആബ്സെന്റ് മൈൻഡ്. മനസ്സ് അവിടെ നിൽക്കുന്നില്ല പ്രവൃത്തി. അതുകൊണ്ട് 9 പേരെ എണ്ണി തന്നെ എണ്ണാൻ പറ്റുന്നില്ല. ചെയ്യുന്ന പ്രവൃത്തി ശ്രദ്ധിച്ച് ചെയ്യുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇത് നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. പിന്നെ ചിലർക്ക് അത് കൂടുതലായിരിക്കും, ചിലർക്ക് വളരെ കുറവായിരിക്കും എന്നുള്ള വ്യത്യാസമാണ്. പിന്നെ ഈ ചിന്തിക്കുന്നു എന്നുള്ളത്, എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് ഒരു വിഷയമാണ്. നമ്മളെന്താ ചിന്തിക്കുന്നത്? ഇപ്പൊ നമ്മളൊരു വിഷയം ബോധപൂർവം ചിന്തിക്കുകയാണ്, വളരെ ഗൗരവമുള്ള ഒരു വിഷയം വളരെ ബോധപൂർവം ചിന്തിക്കുകയാണ്. അത് ചിന്തിക്കാൻ ആവശ്യമുള്ള വിഷയമാണ്. ചിന്തിച്ച് നമുക്ക് പരിഹരിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ഗൗരവമായി ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധമില്ലായ്മ വരിക, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധയില്ലാതെ വരിക, അതൊക്കെ സംഭവിക്കാം. അത് ദോഷമുള്ള കാര്യമുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ട നമുക്ക് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്, ഗൗരവമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ഈ ആബ്സെന്റ് മൈൻഡ് വരും. നമ്മളെപ്പോൾ എന്തെങ്കിലും ചെറിയ പ്രവൃത്തികളൊക്കെ ചെയ്താൽ അതി മനസ്സ് നിൽക്കത്തില്ല. അത് ദോഷമുള്ള കാര്യമുണ്ട്. കാരണം അവിടെ ചിന്ത വളരെ ഏകാഗ്രമായും കൃത്യമായും, നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ചിന്തിക്കുകയാണെങ്കിൽ, ആ ചിന്തയിലൂടെ പ്രോബ്ലം സോൾവ് ചെയ്യുകയും ചെയ്യണമെങ്കിൽ ആബ്സെന്റ് മൈൻഡ് അവിടെ വരുന്നത് ദോഷമാണ്. കാരണം അവിടെ ചിന്ത നമ്മൾ ബോധപൂർവം ചെയ്യുകയാണ്, പ്രവൃത്തി ബോധമില്ലെന്നേയാണ്. അപ്പോൾ കാര്യ ഗൗരവത്തോടുകൂടി ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ചിന്തയിലെ തീരുമാനത്തിലെത്താൻ പറ്റുമെങ്കിൽ ആബ്സെന്റ് മൈൻഡ് ദോഷമുള്ളതാണ്. പക്ഷേ നമ്മുടെ ചിന്തയ്ക്ക് ഒരു നിയന്ത്രണവുമില്ല. ചിന്ത എങ്ങോട്ട് പോകുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. ചിന്ത എവിടെയൊക്കെയോ സഞ്ചരിക്കുന്നു. എല്ലായിടം പോയി വരുമ്പോഴും നമ്മൾ ചിന്തിച്ചു എന്ന് തന്നെ മനസ്സിലാക്കുന്നു. ഇത് അപകടമാണ്. അവർക്ക് ഒരു കാര്യങ്ങളും കൃത്യമായി ചെയ്യാൻ പറ്റില്ല. അവരുടെ പ്രവൃത്തി ഒരുപാട് പരസ്പര വിരുദ്ധമായിരിക്കും. ഇന്ന് പ്രവർത്തിക്കുന്നു നാളെ പ്രവർത്തിക്കുന്നു തമ്മിൽ ഒരു പൊരുത്തം കാണത്തില്ല. അപ്പൊ നമ്മുടെ ചിന്ത ഇങ്ങനെ കാട് കയറി പോകുന്നതുകൊണ്ടാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്, ഇന്ന് എന്താണ് ഇന്നലെ പറഞ്ഞതെന്ന് നോക്കുമ്പോൾ നമുക്ക് ഓർക്കാൻ കഴിയാത്തത്. കാരണം അത് ആബ്സെന്റ് മൈൻഡാണ്. ആണ് ഓർക്കാൻ പറ്റാത്തത്. മനസ്സിലത് പതിയുന്നില്ല. കാരണം മനസ്സ് ചിന്തിക്കുന്നു എന്നുള്ളതല്ല തകരാറ്, നിയന്ത്രണമില്ലാത്ത ചിന്ത, കാട് കയറി ചിന്ത, ആബ്സെന്റ് മൈൻഡ്. അങ്ങനെ വരുന്നിടത്താണ് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. എന്താണ് പെട്ടെന്ന് പരിഭ്രമിച്ച ആരെങ്കിലും വെള്ളത്തിലൊഴുകി പോയോ എന്നതാ പരിഭ്രമിച്ച് എണ്ണിയപ്പോ തന്നെ എണ്ണിയില്ല, കൂടെ ഒന്ന് 9 പേരെയും എണ്ണി. എന്നിട്ട് അയാൾ പെട്ടെന്ന് പറയുകയാണ് ഒരാൾ വെള്ളത്തിൽ പോയി. ഇതുപോലുള്ള കാര്യങ്ങൾ സാധാരണ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്, ആബ്സെന്റ് മൈൻഡിന്റെ കാര്യമാണ്. ഇതിനെക്കുറിച്ച് പഞ്ചദശി തൃപ്തി ദീപ്തി പകരണത്തിൽ വിദ്യാരണ്യ സ്വാമി ഒരുപാട് വ്യാഖ്യാനിക്കുന്നുണ്ട്, ഒരുപാടൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതിനോട് പലരും ആ വ്യാഖ്യാനത്തോട് യോജിക്കുന്നുമില്ല, ചിലർക്കൊക്കെ യോജിപ്പുണ്ട്. അപ്പോ ഇങ്ങനെ ധരിച്ചിരിക്കുമ്പോൾ, 10-ാമത്തവൻ പോയി എന്ന് ഇയാൾ ധരിച്ചിരിക്കുമ്പോൾ, ഇതൊക്കെ വളരെ വേഗത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. സാധാരണ അപൂർവമായി ചിലപ്പോൾ കുറച്ച് കൂടുതൽ സമയം നിൽക്കും. കാരണം ഇയാൾ ഇങ്ങനെ പറഞ്ഞിട്ട് 10-ാമത്തവൻ പോയി എന്ന് പറയുമ്പോൾ ഈ കൂട്ടത്തിലുള്ള 9 പേരിൽ ആരെങ്കിലും ഒരാൾ എണ്ണീട്ട് പറയുന്നല്ല 10 പേരുണ്ട് എന്ന് പറഞ്ഞാൽ പ്രശ്നം തീരത്തക്കതേ ഉള്ളൂ. അപ്പോ എന്താണോ ഇത് ഒരാളുടെ ബുദ്ധിശൂന്യത എന്ന് പറയാൻ പറ്റും. പലരും വ്യാഖ്യാനിക്കുന്ന ബുദ്ധിശൂന്യതയാണ്. ബുദ്ധിശൂന്യത അല്ല ഇത്, ആബ്സെന്റ് മൈൻഡാണ്. വളരെ ബുദ്ധിയുള്ളവർക്കും ഇത് സംഭവിക്കും, ആബ്സന്റ് മൈൻഡ് ആവാം. അതാണ് തോമസ് ആൽവ എഡിസനെ കുറിച്ച് പറയുന്നത്. ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കൗണ്ടറിനൊപ്പം ചെന്ന് നിന്നപ്പോ പേര് ചോദിച്ചു, എന്താണ് പേര്? പേര് കിട്ടുന്നില്ല. എന്തുകൊണ്ട്? എഡിസൺ എന്ന് പറഞ്ഞാൽ നിരന്തരം തന്റെ കണ്ടുപിടുത്തങ്ങളെ കുറിച്ചും പരീക്ഷണങ്ങളെ കുറിച്ചും അതായത് ഏസമയം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടി നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചിന്തയിൽ എന്തുവരുന്നു, മുഴുകിയിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ചോദിച്ചതിന്റെ ഉത്തരം തന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നില്ല, കാരണം മനസ്സിൽ വേറെ ചിന്തയാണ്. അവിടെ വേണമെങ്കിൽ പറയാം പേര് മറന്നുപോയി എന്ന് പറയാം. ശരിക്കും അത് സാറിന് രീതിയിലുള്ള മറവിയല്ല, അത്രയും ഗഹനമായി ചിന്തിച്ചുകൊണ്ടാണ്. അപ്പൊ പിറകെ എന്ന് ഒരാൾ പറഞ്ഞു, തോമസ് ആൽവ എഡിസൺ. സോറി, അങ്ങനെ സംഭവിക്കാം. ഇതങ്ങനെയല്ല, ഇത് മണ്ടത്തരമല്ല. ആബ്സന്റ് മൈൻഡ് അയാൾ പറഞ്ഞു പത്താമത്വം പോയി എന്ന് പറഞ്ഞപ്പോ ഉടൻ തന്നെ വേറൊരാൾ പറയണല്ല, പത്തു കൊണ്ട് ഞാൻ എണ്ണി നോക്കി എന്ന് പറയുമ്പോൾ പ്രശ്നം തീരത്തക്കതേ ഉള്ളൂ. പക്ഷേ ഇത് പ്രശ്നം അങ്ങനെ തീരുന്നില്ല. ഉടനെ വേറൊരാൾ അങ്ങോട്ട് കടന്നു വരുന്നു. അയാൾ വന്നിട്ട് ചോദിക്കുന്നു, എന്താ നിന്റെ പ്രശ്നം? പറയുന്നു, ഞങ്ങൾ പത്ത് പേര് വന്നു. ഇതൊക്കെ കാല്പനികമാണ്, ഇങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയില്ല. ഇത്രയും ശരിയാണ്, എന്താണ് ഒരാൾ മറന്നിട്ട് ഇങ്ങനെ പറയാം. പത്താമത്തവൻ ഒഴുകിപ്പോയി എന്ന് പറയാം, അതിനപ്പുറമുള്ള കാര്യങ്ങളൊക്കെ കാല്പനികമാണ്, ഭാവനയിൽ പറയുന്നു. അപ്പൊ വേറൊരാൾ അവിടെ വയ്ക്ക് വരുന്നു, ഒരു ഗുരു അയാളാണ് ഗുരു. ഇയാളോട് ചോദിക്കും, നീ എന്തിനാ കരയുന്നത്? പറയുന്നു, പത്ത് പേര് വന്ന് ഒരാൾ വെള്ളത്തിൽ ഒഴുകിപ്പോയി പറയുന്നു. അപ്പൊ പറയുന്നു, ഇല്ല, പത്താമത്തവൻ ഉണ്ട് എന്ന് പറയുന്നു. അപ്പൊ അയാളുടെ ദുഃഖം പോയി, അയാളുടെ അതുവരെ ഉണ്ടായിരുന്ന ദുഃഖം പോയി. ഓ, പത്താമത്തവനുണ്ടല്ലോ എന്ന് പറയുന്നു. പത്താമത്തവൻ നീയാണ്, പത്താമത്തവൻ ദശമഹത്വം നീ ആണ്. ഇതാണ് ദശമഹത്വം അസി എന്നൊക്കെ വലിയ സന്തോഷമുണ്ടാവും. അപ്പോ പത്താമത്തവൻ നീയാണെന്ന്, പത്താമത്തവൻ ഒഴുകിപ്പോയി എന്ന് ധരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയോട് ഇങ്ങനെ സംഭവിക്കാം. കൂട്ടത്തിലുള്ള ഒരാളോ അല്ലെങ്കിൽ അയാൾക്ക് സ്വയം തോന്നുകയോ പത്താമത്തവൻ ഞാനാണ്. ഇവിടെയൊക്കെ അതൊന്നുമല്ല, വേറെ ആൾ പറയുന്നതാണ്. എന്നാലും ഇവിടെ യോജിക്കത്തുള്ളൂ. വേറെ ആള് പത്താമത്തവൻ നീയാണ് എന്ന് പറയുമ്പോ അയാൾക്ക് ബോധം ഉണ്ടാവുന്നത് എന്താണ്? പത്താമത്തവൻ ഞാനാണ്. പത്താമത്തവൻ നീയാണ് എന്ന് പറയുന്ന ഒരു വാക്യമാണ് ദശമത്വമസി. പത്താമത്തവൻ ഞാനാണെന്നറിയുന്ന എന്താണ്? ആ വാക്യത്തിൽ നിന്നുണ്ടായ ബോധമാണ്. ആ ബോധം യഥാർത്ഥമാണ്. അപ്പോൾ വാക്യത്തിൽ നിന്ന് യഥാർത്ഥമായ ബോധമുണ്ടാകാം എന്നുള്ളതിൽ ഇതാണ് വളരെ പ്രസിദ്ധമായ ഉദാഹരണം. വേദാന്തികളെല്ലാം നിരന്തരം പറയുന്നതാണ്. ഇത് യഥാർത്ഥമായ ബോധം എന്ന് മാത്രമല്ല, ഈ ബോധത്തെക്കുറിച്ച് പറയുന്ന അപരോക്ഷ ബോധം, പ്രത്യക്ഷ ബോധം എന്നാണ് പറയുന്നത്. അയാൾ സ്വയം അറിയുകയാണ്, ഞാൻ പത്താമത്തവൻ. സ്വയം അറിയണം, അതുകൊണ്ടാണ് അതിന് അപരോക്ഷ ബോധം, പ്രത്യക്ഷ ബോധം, യഥാർത്ഥ ബോധം എന്നെല്ലാം പറയും. തന്റെ പത്താമത്തവനായി അറിയുന്നു ദശമോഹം, ഞാൻ പത്താമത്തവനാകുന്നു. അപ്പൊ വാക്യത്തിൽ നിന്നായക എന്ത് ചെയ്തു? പത്താമത്തവനാണെന്നുള്ള തന്നെക്കുറിച്ചുള്ള ആ ബോധം, അപരോക്ഷമായ ബോധം ഉണ്ടാകുന്നു, യഥാർത്ഥമായ ബോധം ഉണ്ടാകുന്നു. ഇതാണ് ഈ ഉദാഹരണം വെച്ചുകൊണ്ടാണ് പറയുന്നത്, വാക്യത്തിൽ നിന്ന് അപരോക്ഷമായി ജ്ഞാനം ഉണ്ടാകാം. പ്രത്യക്ഷമായി ജ്ഞാനം ഉണ്ടാകാം. അത് അപരോക്ഷം എന്നുകൂടെ പറയാൻ കാരണം എന്താണ്? സ്വർഗമുണ്ട്, വാക്യത്തിൽ നിന്ന് കേൾക്കുകയാണ്. സ്വർഗമുണ്ട്, ഒരു വാക്യം കേട്ടു, സ്വർഗമുണ്ട്. അപ്പൊ അത് സ്വർഗത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നു. പക്ഷെ എന്താണ് അവിടെ ആ ബോധത്തിനെ അപരോക്ഷ ബോധം എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ് ആ ബോധത്തിന് പറയുന്നത്? എന്താണ് പരോക്ഷ ബോധം? എന്തുകൊണ്ട്? സ്വർഗം എന്ന് പറയുന്ന ആ വസ്തുവിനെ കുറിച്ച് ഈ ശബ്ദത്തിന്റെ അർത്ഥം എന്നുള്ളതിനപ്പുറം സ്വർഗം എന്ന് പറയുന്ന ആ സ്ഥലത്തെ കുറിച്ച് അയാൾക്ക് പ്രത്യക്ഷമായ അനുഭവം. അതുകൊണ്ടാണ് അതിന് പരോക്ഷം എന്ന് പറയുന്നത്. സ്വർഗം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം സ്വർഗമുണ്ടെന്ന് പറഞ്ഞ ആ അർത്ഥത്തിനപ്പുറം സ്വർഗം എന്ന് പറയുന്ന ആ സ്ഥലത്തെ കുറിച്ച് അയാൾക്ക് പ്രത്യക്ഷമായ ബോധം ഉണ്ടാകുന്നില്ല. അതുണ്ടാവണമെങ്കിൽ അയാൾ മരിച്ചതിന് ശേഷം സ്വർഗത്തിൽ ചെല്ലണം. ഇതാണ് ആൾക്കാർ പറയുന്ന അനുഭവം വേറെ അറിവ് വേറെ എന്ന് പറയുന്നത്. അനുഭവം വേറെയാണ്, അറിവ് വേറെയാണ്. സ്വർഗം ഉണ്ടെന്ന് കേട്ടു കേട്ടു കഴിഞ്ഞപ്പോൾ അയാൾക്ക് എന്ത് വരുന്നു? സ്വർഗം എന്ന് പറയുന്ന ആ വാക്യത്തിൽ നിന്ന് അയാൾക്കൊരു ധാരണയുണ്ടായി. എന്തോ ഒരു ധാരണ, സ്വർഗത്തെ കുറിച്ച് അയാൾ കൊണ്ട് കേട്ടിട്ടുണ്ട്. അവിടെ പോയ ആർക്കും മരണം സംഭവിക്കില്ല, ജരയും മരണമൊന്നും ഉണ്ടാകത്തില്ല, അവിടെ ആനന്ദമാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ സ്വർഗം ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ധാരണയുണ്ടാകും. അപ്പൊ അയാൾക്ക് അവിടെ അറിവുണ്ടായി, എന്നിട്ട് പറയും അനുഭവം ഉണ്ടായില്ല. എന്തുകൊണ്ട്? അയാൾക്ക് അവിടെ സ്വർഗം എന്ന് പറയുന്ന ആ സ്ഥലത്ത് ചെന്ന് അവിടുത്തെ പ്രത്യക്ഷമായ അനുഭവം ഉണ്ടായില്ല, അയാൾ അവിടുത്തെ സുഖമൊന്നും അനുഭവിച്ചില്ല. അതുകൊണ്ടാണ് ആൾക്കാർ പറയുന്നത് എന്താണ്? അറിവ് വേറെയാണ്, അനുഭവം വേറെയാണ്. ഇതൊക്കെ മണ്ടത്തരമാണ്, ചിന്തിക്കാതെ പറയുന്നതാണ്. ഇതൊന്നും വ്യത്യാസമാണ്. അപ്പോ എന്താണ് അതുപോലെ വാക്യത്തിൽ നിന്ന് സ്വർഗം എന്ന് പറഞ്ഞാൽ പരോക്ഷം ഞാനും ഉണ്ടാവും. പരോക്ഷമായ ജ്ഞാനമേ ഉണ്ടാവുന്നു വാക്യത്തിൽ നിന്ന്. അങ്ങനെ പരോക്ഷമായ ജ്ഞാനമേ ഉണ്ടാവും. വാക്യത്തിൽ നിന്നൊരിക്കലും അപരോക്ഷമായ ജ്ഞാനം ഉണ്ടാകില്ല എന്ന് പറയുന്നതിന് മറുപടിയായിട്ടാണ് പറയുന്നത്, വാക്യത്തിൽ നിന്ന് അപരോക്ഷമായ പ്രത്യക്ഷമായ ജ്ഞാനം ഉണ്ടാവുന്നു. ഇങ്ങനെ ദശമഹ തമസി എന്ന് പറയുമ്പോൾ എനിക്ക് എന്നെക്കുറിച്ച് പ്രത്യക്ഷമായ അറിവുണ്ടായി. ഞാൻ പത്താമത്തവനാണ്, അത് പ്രത്യക്ഷ ജ്ഞാനമാണല്ലോ. തന്നെക്കുറിച്ചുള്ള തന്റെ ജ്ഞാനം, അങ്ങനെ ഉണ്ടാകാം എന്ന് പറയുന്നു. അപ്പൊ അവിടെ പരോക്ഷ ജ്ഞാനം വേറെ, അപരോക്ഷ ജ്ഞാനം വേറെ, ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നു? വേർതിരിയും. ഇങ്ങനെയൊക്കെ വേർതിരിക്കുകയാണ്. സ്വർഗം എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ജ്ഞാനം പരോക്ഷ ജ്ഞാനം, ഞാൻ പത്താമത്തവനാണെന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന ജ്ഞാനം എന്താണ്? അപരോക്ഷ ജ്ഞാനം. ഇങ്ങനെയൊക്കെ പറയും ആൾക്കാർ സാറിന് പറഞ്ഞു വരുന്ന കാര്യങ്ങൾ. അതൊന്നും വലിയ കഴമ്പൊന്നും ഉണ്ടായിരിക്കും. അതുകൊണ്ട് എന്താണ് ഇതുപോലെ ഇനി പറയുന്നു, തത് ത്വം അസി, തത് ആ ബ്രഹ്മം പരമാത്മാവ് ത്വം നീ അസി ആകുന്നു എന്ന് ഒരു ശിഷ്യനോട് പറയുമ്പം ശിഷ്യന് ഞാൻ പരമാത്മാവ് ആകുന്നു എന്ന് പ്രത്യക്ഷം ഞാൻ ഉണ്ടാകുന്നു. അപരോക്ഷം ഞാൻ ഉണ്ടാകുന്നു. അപ്പോഴാണ് ചോദിക്കുന്നത്, അങ്ങനെ പറയുന്നല്ലേ ഉള്ളൂ. പറഞ്ഞു കേട്ട അവരാൾക്ക് പ്രത്യക്ഷം ഞാനുണ്ടാകുമോ? അതങ്ങനെ സംഭവിക്കും. കാരണം സ്വർഗം ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയാ, സ്വർഗത്തിന്റെ പ്രത്യക്ഷം ഞാനും ഉണ്ടാവുന്ന ഉണ്ടാവില്ലല്ലോ. അപ്പൊ വാക്യങ്ങൾക്ക് അതിനുള്ള ശേഷിയില്ലല്ലോ. ഒരാൾ നിങ്ങളോടൊന്ന് പറയണ നീ ബ്രഹ്മം ആണ് എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രഹ്മമാണെന്ന് എനിക്ക് ബോധമുണ്ടാകും, ഉണ്ടായാൽ തന്നെ പ്രത്യക്ഷമായ ബോധമുണ്ടാകും ഇല്ലല്ലോ. അതിനാണ് പറയുന്നത് ഉണ്ടാകാം. ദശമൻ നീ ആണ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ദശമനാണെന്ന് അയാൾക്ക് പ്രത്യക്ഷ ബോധം ഉണ്ടായോ? ഉണ്ടായോ? അങ്ങനെയാണെങ്കിൽ നീ ബ്രഹ്മമാണ്, നീ സത്താണ്, നീ ആത്മാവാണ്, നീ പരമാത്മാവാണെന്നൊക്കെ പറഞ്ഞാലും പ്രത്യക്ഷമായ ബോധം ഉണ്ടാകും. ഇതാണ് അദ്വൈതികളുടെ പിടിവാശി. അപ്പൊ വാക്യത്തിൽ നിന്ന് പ്രത്യക്ഷം ഞാൻ ഉണ്ടാവും എന്ന് പറയുന്നത് ഇതാണ്. അതുകൊണ്ടാണ് പഴയകാലത്ത് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആർക്കും ഉണ്ടാവും. ഗുരു ഉപദേശിക്കണം, ഗുരു ഒന്ന് ഉപദേശിക്കണം. ഗുരു ഉപദേശിച്ചു കഴിഞ്ഞാലേ ഉണ്ടാവും. ഉപദേശിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ട്? കാരണം ഈ ശബ്ദത്തിൽ നിന്നാണ് ഈ ബോധം ഉണ്ടാകുന്നത്, ശ്രവണത്തിൽ നിന്നാണ് ബോധം ഉണ്ടാകുന്നത്, ഞാൻ ബ്രഹ്മമാണെന്നുള്ള ബോധം. അങ്ങനെ ബോധം ഉണ്ടാകുമെന്ന് വെറുതെ പറയുകയല്ല, വിശ്വസിക്കുകയല്ല. അദ്വൈതികൾ എന്ത് ചെയ്യുന്നു? അദ്വൈതികൾ ഇതിനുവേണ്ടി ഒരുപാട് യുക്തിയുക്തമായി സമർത്ഥിക്കും. യുക്തിക്ക് വേണ്ടിയിട്ടാണ് എന്തിനാ പറയുന്നത്? ഉദാഹരണത്തെ പറയുന്നു, ദൃഷ്ടാന്തം പറയുന്നു. ഇത്തരം ഈ ഒരു ദൃഷ്ടാന്തത്തെ വെച്ചുകൊണ്ട് വളരെ വളരെ വളരെ യുക്തികൾ ഒരുപാട് ആണ് ഞാൻ പറയുന്നത്. അതിന്റെ യുക്തികൾ മനസ്സിലാക്കണമെങ്കിൽ തൃപ്തി ദീപ്തി പ്രകടനമായി. വിദ്യാരണ്യസ്വാമികൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കാര്യത്തെ സമർത്ഥിക്കാൻ വേണ്ടി ഒരുപാട് ബുദ്ധി യുക്തി പ്രയോഗിക്കുന്നു, വളരെ വളരെ. എന്നിട്ട് സമർത്ഥിക്കുന്നുണ്ട്, തത്വമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നവന് എന്തുണ്ടാവും? ഞാൻ ബ്രഹ്മമാണെന്നുള്ള ബോധം ഉണ്ടാവും എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ ഒരു മൂന്നാലുമാണ് തത്വമസി എന്ന് പറഞ്ഞു, ഞങ്ങൾക്കെല്ലാം ബ്രഹ്മമാണെന്നുള്ള പ്രത്യക്ഷമായ ബോധം ഉണ്ടായ ഉണ്ടായ എന്തുകൊണ്ടാണ്ടാവാത്ത പറയുന്നതനുസരിച്ചാണെങ്കിൽ ഉണ്ടാവണം. ഞാൻ ബ്രഹ്മമാണെന്നുള്ള പ്രത്യക്ഷമായ ബോധം ഉണ്ടാവണം. എന്താ ഉണ്ടാവാത്ത? എന്തുകൊണ്ടാണ് ഉണ്ടാവാത്ത? അങ്ങനെ അദ്വൈതികൾ പറയുന്നു ഉണ്ടായി എന്നാണ്, നിങ്ങൾ കേട്ടപ്പോ തന്നെ ഉണ്ടായി. അങ്ങനെ തത്ത്, ത്വം, അസി ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം അറിയാമെങ്കിൽ എപ്പോഴാണോ നിങ്ങൾക്ക് തത്വം അസി എന്ന് കേട്ട അപ്പൊ തന്നെ ബോധം ഉണ്ടായി. തത്വം അസി എന്ന് കേട്ടപ്പോ പിന്നെ നിങ്ങൾക്ക് എന്ത് ബോധം ഉണ്ടായത്? മാങ്ങാത്തൊലി എന്നാണ്. തത്വം അസി എന്ന് കേട്ടപ്പോ അർത്ഥം മനസ്സിലായ അപ്പൊ പിന്നെ ബോധം ഉണ്ടായത്, പിന്നെ ബോധം ഉണ്ടായില്ല എന്നങ്ങനെ പറയുന്നു. ബോധം ഉണ്ടായിട്ട് എന്തു വരുന്നു? അത് പറഞ്ഞില്ലേ എനിക്ക് ബോധമില്ല എന്ന് വെച്ചാൽ അവിടെ അജ്ഞാനമുണ്ട്. ബോധമുണ്ടായിട്ട് സംശയമുണ്ട്, വിപരീയമുണ്ട്, അജ്ഞാന സംശയ വിപരീയ ദോഷങ്ങളുണ്ട്. അല്ല, ബോധം ഉണ്ടാവാത്തോണ്ടല്ല തത്വമസി എന്ന് പറഞ്ഞാൽ എന്താണെന്നും കേട്ട് ബോധമുണ്ടായി. പക്ഷെ ബോധം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? തത്വം അസി എന്ന് പറയുന്ന ഈ ഇത്രയും വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കാനുള്ള സംസ്കൃതജ്ഞാനം വേണം. തത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മമാണ്. തൊന്നും തുമ്മെന്ന് പറഞ്ഞാൽ നീയാണ്. അസി എന്ന് പറഞ്ഞാൽ ആകും. ഇത്രയും മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തത്വം അസി എന്ന് കേട്ട ഓ ഞാൻ ബ്രഹ്മമാണെന്നാണ് പറഞ്ഞതെന്നുള്ള ബോധം ഉണ്ടാവും. ഉണ്ടായേ തീരും, തടയാൻ ആർക്കും പറ്റത്തില്ല. പറ്റുമോ? പക്ഷെ എന്നിട്ടും നമ്മൾ എന്ത് പറയുന്നു? എനിക്ക് ബോധം ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം അജ്ഞാനമുണ്ട്. വീണ്ടും ചോദിക്കണം, അതെന്താണ് ഈ ബ്രഹ്മം എന്ന് ചോദിച്ചാൽ അവിടെ സംശയമുണ്ട്. ഇനി പറയുന്നത് ഞാൻ ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ എന്നെ കുറിച്ചാണോ പറഞ്ഞത്? വിപര്യമുണ്ട്, ഇങ്ങനെ ദോഷങ്ങളുണ്ട്. അപ്പൊ ഇനി എന്ത് ചെയ്താൽ മതി? ഈ ദോഷങ്ങളെ മാറ്റിയാൽ ബോധം ഉണ്ടായി. ഇതൊക്കെ അദ്വൈതത്തിന്റെ ഒരു പ്രക്രിയയുണ്ട്. ബോധം മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യും? എന്ത് ചെയ്യും? എന്തായി? എന്തുപണി? വിചാരം ചെയ്യുക, എന്തെങ്കിലും ചെയ്തപ്പോ, എന്തെങ്കിലും പണി ചെയ്തപ്പോ എന്ത് ചെയ്യണം? വിചാരം ചെയ്യണം. വിചാരം ചെയ്ത് എന്ത് ചെയ്യണം, ഈ ദോഷങ്ങളൊക്കെ മാറ്റിയിടണം. ഇങ്ങനെ പറയുന്ന അദ്വൈതികളുണ്ട്, ഇങ്ങനെ പറയാത്തവരുണ്ട്. അദ്വൈതത്തിൽ ഇത്തരം പല കൂട്ടരുണ്ട്. അപ്പൊ എന്തായാലും എന്താണ്, വാക്യത്തിൽ നിന്ന് യഥാർത്ഥമായ അപരോക്ഷമായ ജ്ഞാനം ഉണ്ടാകും എന്ന് വെച്ചാൽ, തത്വമസി എന്ന് കേട്ടുകഴിഞ്ഞാൽ ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള ബോധമുണ്ടാകും എന്ന് പറയുന്നതിന് ഉദാഹരണമായിട്ടാണ് ഏത് പറയുന്നത്, ദശമ ത്വം അസി എന്ന് പറയുന്ന വാക്യത്തെ കൊണ്ടുവരുന്നു. ഇതൊക്കെ അദ്വൈതത്തിന്റെ വിചാര രീതികളെന്ന് പറയും. അപ്പൊ ഇതിനെക്കുറിച്ച് വരുന്ന പിന്നെ പല പല സംശയങ്ങൾ, ഇതെങ്ങനെയൊക്കെ സംഭവിക്കുന്നു, അതിനെല്ലാം വിദ്യാരണ്യ സ്വാമിയുടെ സ്വന്തം വ്യാഖ്യാനം. എല്ലാവരും ആ വ്യാഖ്യാനത്തോട് യോജിക്കില്ല, എന്നാലും അദ്ദേഹത്തിന്റെ വ്യാഖ്യാനങ്ങൾ ഒരുപാടുണ്ട്. ഇതിന് വരുന്ന ഒരുപാട് സംശയങ്ങൾക്ക് മറുപടി പറയുന്നു. അപ്പോ എന്താണ് കേൾക്കുമ്പം തന്നെ, യസ്യ ഉത്പത്തിൽ ലയോ നാസ്തി തത് പരം ബ്രഹ്മനേതരത്തെന്ന് കേൾക്കുമ്പം തന്നെ എന്തുണ്ടാവും, ബ്രഹ്മത്തെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകും. അതാദ്യം മനസ്സിലാക്കും. ഉത്പത്തിശ്ചലയോസ്ഥീതി ബ്രഹ്മത്യാത്മനി മായ എന്ന് കേൾക്കുമ്പം തന്നെ എന്തുണ്ടാവും, ഇതെല്ലാം ഭ്രമമാണെന്നും അറിയാൻ പറ്റും. അങ്ങനെ ബോധം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അങ്ങനെ പറയുമ്പം ബോധം ഉണ്ടായില്ലെങ്കിൽ പറഞ്ഞിട്ടെന്താ കാര്യം, പറയുന്നു ബോധം ആർക്കും ഉണ്ടാകുന്നില്ല, പിന്നെ ഇത് പറഞ്ഞിട്ടെന്താ കാര്യം. പറയുന്നതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ എനിക്ക് ബോധം ഉണ്ടാവുന്നില്ലെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്, എന്നിൽ ചില ദോഷങ്ങൾ ഉണ്ട്. എന്താണ് അത്, അജ്ഞാന സംശയ വിവരങ്ങൾ. ആ ദോഷങ്ങൾ മാറണമെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, വിചാരം ചെയ്യണം, ചിന്തിക്കണം. അതിനെക്കുറിച്ച് അതെങ്ങനെ ചിന്തിക്കണം, ശാസ്ത്രീയമായി ചിന്തിക്കണം. ഇതെങ്ങനെ ചിന്തിക്കണമെന്ന് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ആ രീതിയിൽ ചിന്തിക്കണം. ആ ചിന്തയെക്കുറിച്ചാണ് ദർശനമാലയിലെ 10 ദർശനങ്ങളിലും പറയുന്നത്. അത് തന്നെ എങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്നുള്ളതാണ് ഈ 10 ദർശനങ്ങളിലും പറയുന്നത്. അധ്യാരോപ ദർശനം പറയുന്നതും അത് തന്നെയാണ്, അപവാദ ദർശനം പറയുന്നതും അത് തന്നെയാണ്, അദ്വൈത ദീപിക പറയുന്നു അത് തന്നെയാണ്. ആ ചിന്താരീതികളെ കുറിച്ചാണ് പറയുന്നത്. ഇതാണ് അദ്വൈതികളുടെ നിലപാട്. മനസ്സിലായി? എന്നുവെച്ചാൽ അദ്വൈതത്തിൽ ഇതൊന്നും പറഞ്ഞിരിക്കുന്നത് വെറുതെ അല്ല, ഇതൊന്നും പാഴല്ല എന്ന് ചുരുക്കും. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ആൾക്കാർ അറിയട്ടെ എന്നതിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അപ്പൊ വാക്യത്തിൽ നിന്ന് യഥാർത്ഥമായ അപരോക്ഷമായ ജ്ഞാനം ഉണ്ടാവും, ഉണ്ടാകും, ഉണ്ടാകും എന്നാണ് ആര് പറയുന്നത്? അദ്വൈത. എല്ലാവരും അതിനോട് യോജിക്കുന്നില്ല, അദ്വൈതയുടെ അഭിപ്രായം. പിന്നെ ഇനിവേറെ ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ ഉദാഹരണത്തിൽ ഇതൊക്കെ 100% ശരിയാണ് അല്ലേ. 10-ാമത്തവൻ ഒഴിയിപ്പോയെന്ന് വിചാരിക്കുന്നു, അവനോട് 10-ാമത്തവൻ നീയാണെന്ന് പറയുന്നു, ഞാൻ 10-ാമത്തവനാണെന്ന് അവൻ വളരെ പ്രത്യക്ഷമായി ഞാൻ 10-ാമത്തവനെന്ന് തന്നെ അവൻ മനസ്സിലാക്കുന്നു. അവിടെ യാതൊരു തർക്കവുമില്ല. എന്തുകൊണ്ടാണ് അവിടെ യാതൊരു തർക്കമില്ലാതെ വരുന്നത്? അതൊരു ഭൗതികമായ കാര്യമാണ്. ആബ്സെന്റ് മൈൻഡ് ആകുക എന്ന് പറയുന്നത് ഭൗതികമായൊരു കാര്യമാണ്. അങ്ങനെ വരുന്ന ഒരാളോട് എന്റെ കണ്ണാടി ഞാൻ ഇവിടെയൊക്കെ തപ്പുമ്പോൾ വേറെ ആളെന്ന് പറയുന്നത് അതാ മുഖത്തിരിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ ഉടൻ തന്നെ ആ എന്റെ മുഖത്തുണ്ടല്ലോ എന്നറിയുന്നത് തികച്ചും ഭൗതികമായ ഒരു കാര്യമാണ്. അപ്പൊ ഈ ഭൗതികമായ ഉദാഹരണത്തിൽ പറയുന്നത് നമ്മുടെ ദൈനംദിന ജീവിത അനുഭവത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ തർക്കിക്കേണ്ട കാര്യം കഴുത്തിലെ മാല കളഞ്ഞുപോയി എന്ന് പറഞ്ഞ് തപ്പുന്നത് ഭൗതിക കാര്യമാണ്. അതിനവസാനം ആരെങ്കിലും പറയുമ്പം തിരിച്ചറിയുന്നത് ഭൗതിക കാര്യമാണ്. പക്ഷെ ഈ ദശമസ്തമസ് അതിൽ നിന്നൊക്കെ വ്യത്യാസമുണ്ട്. എന്താണ് ദശമസ്തമസി? നീ പത്താമത്തവൻ എന്ന് പറയുമ്പോൾ അയാൾ ധരിക്കുന്ന എങ്ങനെ? ഞാൻ പത്താമത്തവൻ എന്നാണ്. അല്ല, മാല എന്ന് പറയുമ്പോൾ ഞാൻ മാല എന്നല്ല ധരിക്കുന്നു. കണ്ണാടി മുഖത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ കണ്ണാടി എന്നല്ല ധരിക്കുന്നു. ഇവിടെ എന്താ പറയുന്നത്? ഞാൻ പത്താമത്തവൻ. തന്നെ പത്താമത്തവനായി അറിയുക എന്ന് പറഞ്ഞാൽ തന്നെ കുറിച്ചുള്ള അപരോക്ഷം ഞാൻ ഉണ്ടാകും. അതിനാണ് ആ ഉദാഹരണം. ഞാൻ ബ്രഹ്മമാണ് എന്നറിയുന്നതാണ് ഇവിടെ സംഭവിക്കേണ്ട. അതിന് ഉദാഹരണമാണ് ഇത് പറയുന്നത്. ഇത് ബ്രഹ്മത്തെ കുറിച്ചല്ല പറയുന്നതെങ്കിലും എന്നെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ എന്നെ തിരിച്ചറിയുന്നു എന്ന് പറയുന്നത് 100% ഭൗതികമായ ഒരു കാര്യമാണ്. കാരണം ഞാനെന്ന് ധരിച്ചിരിക്കുന്ന എന്നെയാണ്, ഈ ശരീരത്തോടുകൂടി ഇരിക്കുന്ന എന്നെയാണ്. ഞാൻ എന്നറിയുന്ന എന്താണ്? എന്റെ മനസ്സുകൊണ്ട് ഞാൻ തിരിച്ചറിയുകയാണ്. ആബ്സെന്റ് മൈൻഡ് എന്ന് പറയുന്നത് എന്റെ മനസ്സാണ് അല്പസമയത്തേക്ക് വിട്ടുപോയത്. ആ മനസ്സിനെ തിരിച്ചു പിടിക്കുകയാണ്, എന്നിട്ട് ഞാൻ എന്നെ അറിയുകയാണ്. 100% മനസ്സിൽ നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇതിനെ ഭൗതികമെന്ന് പറയും. ഇവിടെ ഇത് ശരിയാണ്. എന്നാൽ ബ്രഹ്മത്തിൽ അങ്ങനെയാണ്. ഇതിൽ തർക്കമുള്ള കാര്യമൊന്നുമില്ല. ഞാൻ ഇപ്പോഴുണ്ട്, നേരത്തെ ഉണ്ടായിരുന്നു. ഞാൻ അല്ല, പത്താമത്തെ ഒഴുകിപ്പോയെന്ന ഒരു ബോധം എനിക്കുണ്ടായി, അതും ശരിയാണ്. വേറൊരാൾ പറയുമ്പോൾ ഞാൻ പത്താമത്തവനാണെന്ന് അറിഞ്ഞു, ഇത് ശരിയാണ്. ഇവിടെ ഒന്നും ഒരു പ്രശ്നവുമില്ല. ഇതൊക്കെ ഭൗതികമായ കാര്യങ്ങളാണ്, തന്റെ മനസ്സിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ നീ ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ്. ആണോ? ഏകദേശമായിപ്പോയി. എന്ത് മുഴുവനാകാത്തത്? ശരീര സംബന്ധമായ കാര്യമാണ്. ശരി, അതും ശരിയാണ്. പത്താമൻ എന്ന് പറയുന്നത് ശരീര സംബന്ധമായ കാര്യമാണ്. അത് ശരി. ബ്രഹ്മത്തെ കുറിച്ച് പറയുമ്പോ എന്താ വ്യത്യാസം? ഇതൊരു ഭൗതികമായ യാഥാർത്ഥ്യമാണ്. ആണോ? അവിടെ കിടക്കുന്ന പ്രശ്നം.